തിമര കൊമ്പിനെ ചുറ്റി വരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണതെങ്ങനെ പുലരുളിയങ്ങനെ യവനിക നീക്കവേ വനശലഭങ്ങളെ അത്തിമര കൊമ്പിനെ ചുറ്റി വരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണതെങ്ങനെ പുലരുളിയങ്ങനെ യവനിക നീക്കവേ വനശലഭം ഹിമകണമേകിടുമോ കാത്തിരുന്നു വാനം വാടി നീ കേൾക്കുവാനൊരീണം പാടി കിളിമൊഴിയുടെ പുതുമഴയുടെ ഒരു മറവിയിലൊഴുകി